ശ്രുതിയിൽ നിന്ന് ബ്രഹ്മം തത് മനോ അസൃജത, ബ്രഹ്മം മനസ്സിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുകൊണ്ടുണ്ടാകുന്ന ജ്ഞാനം പരോക്ഷജ്ഞാനമാണ്. സമാധിയിൽ അപരോക്ഷജ്ഞാനം ഉണ്ടാവും. അപ്പോ പരോക്ഷജ്ഞാനം കൊണ്ട് രണ്ട് ധർമ്മികളെ വേർതിരിച്ചറിഞ്ഞാലും അധ്യാസമാകാം. അപരോക്ഷജ്ഞാനം ഉണ്ടാണെങ്കിൽ പിന്നെ അധ്യാസമില്ല. ഇതാണിപ്പോ ഇവർ പറയുന്നത്, സമ്പ്രദായവാദികൾ പറയുന്നതാണ്. അതിനകത്ത് രണ്ട് ഉദാഹരണം പറഞ്ഞു. ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് എങ്ങനെയാണോ ഒരു സ്ഫടികത്തിൻ്റെ അടുത്ത് ചെമ്പരത്തിപ്പൂ വിരിക്കുമ്പോൾ ആ സ്ഫടികത്തിൽ ചുവപ്പ് നിറം വരുന്നു. അവിടെ ആ ലോഹിത സ്ഫടിക എന്ന് പറയുന്ന അനുഭവം, ചുവന്ന സ്ഫടികം എന്ന് പറയുന്ന ഈ അനുഭവം, ഇത് അധ്യാസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാരമ്പര്യവാദികൾ അങ്ങനെ പറയുന്നു, അത് അധ്യാസമാണ്. അങ്ങനെ പറയുന്നിടത്തൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ചെമ്പരത്തിപ്പൂ അടുത്തിരിക്കുന്നു, സ്ഫടികം അടുത്തിരിക്കുന്നു. ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രതിബിംബം സ്ഫടികത്തി വരുന്നു, കാണുന്നതാണ് ലോഹിത സ്ഫടി, ചുവന്ന സ്ഫടികമെന്ന് പറയുന്നു. ഇവിടെ കേവലം പ്രതിബിംബം ആണ് അവിടെ ഉള്ളത്. പാരമ്പര്യവാദികൾ പറയുന്നതനുസരിച്ച് ഇതിനെ അധ്യാസമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അനിർവചനീയമായ ലോഹ ഒരു ലൗഹിത്യം ചുവപ്പുണ്ടായി എന്ന് സ്വീകരിക്കുന്നു. അനുവചനീയമായ ഒരു ചുവപ്പ് ഉണ്ടായി എന്ന് സ്വീകരിക്കേണ്ടി വരും. കാരണം ഇവർ പറയുന്നത് ബ്രഹ്മസ്ഥലത്തെല്ലാം അനുവചനീയമായ വിഷയം ഉണ്ടാകുന്നു എന്നാണ്. അത് സർപ്പമായാലും ശരി രജതമായാലും ശരി അവിടെയൊക്കെ അനുവചനീയ രജതം ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു അനുവചനീയ രജതം ഉണ്ടാകുന്നു എന്ന് സ്വീകരിക്കുക എന്നതിലും നമുക്ക് കൂടുതൽ സൗകര്യമായിരിക്കുന്ന അവിടെ പ്രതിബിംബം എന്ന് സ്വീകരിക്കുന്നതാണ്. അനുഭവത്തിലും അങ്ങനെയാണ്. കാരണം അടുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂ എടുത്ത് മാറ്റിയാൽ സ്ഫടികം പിന്നെ ലോഹിതമല്ല, അടുത്ത് വച്ചു കഴിഞ്ഞാൽ അത് ലോഹിതമാകുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളത് എന്താണോ, അവിടെ അനുർവചനീയമായ ലോഹിത്യമല്ല ഉള്ളത്, പിന്നെ എന്താണ് കേവലം പ്രതിബിംബം മാത്രമാണ്. പിന്നെ ഇത് എങ്ങനെ ബ്രഹ്മത്തിന് ഉദാഹരണമാകും, അധ്യാസത്തിന് ഇതെങ്ങനെ ഉദാഹരണമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അധ്യാസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ചുവപ്പ് കണ്ടിട്ട് ലോഹിത സ്ഫടിക എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മം സംഭവിച്ച എവിടെയാണ്, ആ ലോഹിതം സ്ഫടികത്തിൻ്റേതാണ് എന്നറിയുന്നിടത്താണ് ബ്രഹ്മം. അവിടെയാണ് ബ്രഹ്മമുള്ളത്. ശരിക്കും ആ ചുവപ്പ് നിറം ഒരു പ്രതിബിംബം മാത്രമാണ്, അത് സ്ഫടികത്തിൻ്റെതല്ല. പക്ഷേ മൊത്ത സ്ഫടികം ചുവന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് ഒരാൾ ചെമ്പരത്തിപ്പൂവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാതെ, ഇതൊരു പ്രതിബിംബമാണെന്നറിയാതെ സ്ഫടികം ചുവപ്പാണെന്നറിയുകയാണെങ്കിൽ അയാൾക്ക് സംഭവിച്ചിരിക്കുന്ന ഭ്രാന്തി എന്ന് പറയുന്നത് പ്രതിബിംബം തന്നെ കണ്ടിട്ട് അത് സ്ഫടികത്തിൻ്റെ ചുവപ്പാണെന്ന് ഭ്രമിച്ചു, ഇത്രയേ ഉള്ളൂ. ഇതാണ് സമ്പ്രദായവാദികളെ എതിർക്കുന്നവരുടെ അഭിപ്രായം. സമ്പ്രദായവാദികൾ എന്താ പറയുന്നത്, അവിടെ ഒരു അനുവചനീയമായ ലോഹിത്യ ഉത്പന്നമായി എന്ന് അവർ പറയുന്നു. അങ്ങനെയൊന്നും ഉത്പന്നമാകുന്നില്ല, അത് പ്രതിബിംബം മാത്രമാണ്. പക്ഷെ അവിടെ ഭ്രമമുണ്ട്. ഭ്രമം എന്താണ്, ആ പ്രതിബിംബം എന്ന് പറയുന്നത് പ്രതിബിംബമാണ് എന്ന് തിരിച്ചറിയാതെ ആ ചുവപ്പ് സ്ഫടികത്തിൻ്റേതാണെന്നറിയുന്നതാണ് ഭ്രമം. അപ്പോൾ അയാൾ തിരിച്ചറിയണം, ഇത് സ്ഫടികത്തിൻ്റെ ചുവപ്പല്ല, പിന്നെന്താണ് ഇത് ഒരു പ്രതിബിംബം മാത്രമാണെന്ന് തിരിച്ചറിയണം. അവിടെ ഭ്രമ എന്ന് പറയുന്നത് പ്രതിബിംബം സ്ഫടികത്തിൻ്റേത് എന്നറിയുന്നതാണ്. ബാധ എന്താണ്, ബാധ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നു ഇത് സ്ഫടികത്തിൻ്റേതല്ല, ഇതൊരു പ്രതിബിംബമാണെന്നറിഞ്ഞാൽ ബാധയായി. ഇതാണ് പാരമ്പര്യവാദികളെ ചോദ്യം ചെയ്യുന്നവർ പറയുന്നത്. പിന്നെ ഇതുപോലെ ആത്മാവിൽ സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അതിനിവിടെ പറഞ്ഞു. അതുകൊണ്ടാണ് അടുത്ത ഉദാഹരണത്തിലേക്ക് പോയത്. ഇങ്ങനെ ഒരു ഉദാഹരണം പറയുമെങ്കിലും ആത്മാവിന് നിറമില്ലാത്തതുകൊണ്ട് നിറമില്ലാത്ത ആത്മാവിൽ മറ്റൊന്നിൻ്റെയും പ്രതിബിംബം പതിയില്ല. സ്ഫടികത്തിനൊരു നിറമുണ്ട്, അതുകൊണ്ടാണ് അതിൽ പ്രതിബിംബം പതിയുന്നത്. അതുകൊണ്ട് എങ്ങനെയാണോ സ്ഫടികത്തിൽ അല്ലെങ്കിൽ കുടത്തിലെ വെള്ളത്തിൽ അങ്ങനെയൊക്കെ പ്രതിബിംബം പതിക്കുന്നത്, അതുപോലെ ഒരു പ്രതിബിംബം പതിക്കുന്നതാണ് അധ്യാസം എന്ന് പറഞ്ഞാൽ ആത്മാവും അന്ധക്കരണവും തമ്മിൽ അധ്യാസം ഉണ്ടാകത്തില്ല. അന്ധക്കരണത്തിൻ്റെ പ്രതിബിംബം ആത്മാവിൽ സംഭവിക്കില്ല. അതുകൊണ്ട് ഉദാഹരണം ശരിയല്ല. അത് വന്നപ്പോഴാണ് അടുത്ത ഉദാഹരണം വരുന്നത്. അടുത്ത ഉദാഹരണം പറയുന്നതും സമ്പ്രദായവാദികൾ തന്നെ. അവർ പറയുന്നത് ഈ ലോഹത്തിൽ എന്തുവരുന്നു, ചൂട് തട്ടിയിട്ട് ലോഹം ചൂടാകുമ്പോൾ അവിടെ അയോധഹതി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ താതാത്മ്യ അധ്യാസം ഉണ്ടെന്നാണ്. ഇത് താതാത്മ്യ അധ്യാസം ഉണ്ടെന്ന് പറയുന്നതും പഴയകാലത്ത് മനുഷ്യന് ഈ എങ്ങനെയാണ് ഒരു ലോഹക്കഷ്ണം ചൂടാകുന്നത് എന്നുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. ശരിക്കും എങ്ങനെയാണ് ലോഹ കഷ്ണം ചൂടാകുന്നത്, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ലോഹം ചൂടാകുന്നത്, ലോഹത്തിൽ തൊട്ട കൈകൊള്ളുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് കണ്ടക്ഷൻ എന്ന് പറയും, പഠിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു ലോഹം എന്ന് പറയുന്നത്, ആ ലോഹം എന്ന് പറയുന്നത് ഒരു ലോഹക്കട്ടി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നിറയെ ആറ്റംസാണ്. ഈ ആറ്റംസ് എന്ന് പറയുന്നത് സാധാരണ സമയത്ത് ഈ ആറ്റംസ് എന്ന് പറയുന്നത് ലോഹം നിശ്ചലമായിരിക്കുമ്പോഴും അതിൻ്റെ അകത്ത് ആറ്റംസ് ചലിച്ചുകൊണ്ടിരിക്കും. അതിനെ കൈനറ്റിക് എനർജി എന്ന് പറയും. ലോഹത്തിൻ്റെ അകത്തെ ആറ്റങ്ങൾ ചലിക്കുമ്പോൾ എന്ത് വരുന്നു, ആ ചലിക്കുന്ന അസ്പന്ദനം, അതിനാണ് കൈനറ്റിക് എനർജി. അത് അങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അതിനെ 0 ഡിഗ്രി കെൽവിനിൽ വയ്ക്കണം, -273 ഡിഗ്രി സെൽഷ്യസിൽ വയ്ക്കണം, എന്നാൽ ചലിക്കാതിരിക്കും. അത് ചലിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചൂട് കാണും. ഇപ്പൊ ഈ മഴയാണ്, ഇവിടെ നിങ്ങളൊരു ലോഹം കൊണ്ടുവച്ചാൽ അത് അതിന് ചൂട് കാണും, ചെറിയ ചൂട് കാണും, വളരെ ചെറുതായിട്ട്. അപ്പോ പൂർണ്ണമായും 0 ആവണമെന്നുണ്ടെങ്കിൽ 0 ഡിഗ്രി കെൽവിനിൽ അതിനെ സൂക്ഷിക്കാൻ പറ്റും. എന്നാൽ അതിനൽപ്പവും ചലനമില്ലായിരിക്കും, അല്ലെങ്കിൽ ആറ്റം ചലിച്ചുകൊണ്ടിരിക്കും. പിന്നെ വൈബ്രേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയും ആ ആറ്റത്തിൻ്റെ ചലനം. അപ്പോൾ അതെങ്ങനെയാണ് ചൂടാകുന്നത്? അടുത്ത് ഏതെങ്കിലും ചൂടുള്ള ഒരു വസ്തു പിന്നെ വേണമെന്നില്ല, ചൂടുള്ള വായു ആവാം, അല്ലെങ്കിൽ സൂര്യപ്രകാശമാകാം, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത അതാകാം, പലതരത്തിലുള്ള പ്രകാശ തരംഗങ്ങളുണ്ട്, ലൈറ്റ് തുടങ്ങി ഗാമ വരെയുള്ള പ്രകാശ തരംഗങ്ങൾ ഉണ്ട്. അതിൻ്റെയൊക്കെ ആവൃത്തിക്ക് ഭേദമുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും തരംഗവാദി തട്ടിയാലും ഇപ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത്, പുറത്തു നിന്ന് വരുന്ന ഒരു വസ്തുവിന് തീയാണെങ്കിൽ തീയും, അതിൻ്റെ ഒരു ആറ്റം വന്ന് ഈ ഇരുമ്പിൽ തട്ടിക്കഴിഞ്ഞാൽ ആ ആറ്റം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വൈബ്രേഷൻ എന്ന് പറയുന്ന ഈ ഇരുമ്പിൻ്റെ അകത്തിരിക്കുന്ന ആറ്റത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും, ഇത് പിടിച്ചെടുക്കും. ആ വൈബ്രേഷൻ ഒന്നിൽ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നൊരാറ്റം വന്ന് അതിൽ തട്ടിക്കഴിഞ്ഞാൽ ഇരുമ്പിനകത്തിരിക്കുന്ന ഒരാറ്റം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, അത് വൈബ്രേറ്റ് ചെയ്യുക, അതിൻ്റെ അടുത്തിരിക്കുന്ന വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഇരുമ്പ് കട്ടിക്കകത്തിരിക്കുന്ന മുള്ളും ആറ്റവും വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷനാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ അതിൻ്റെ വൈബ്രേഷനാണ്. പിന്നെ വൈബ്രേഷൻ കൈനറ്റിക് എനർജി എന്ന് പറയും. അത് കൂടുതൽ ആറ്റം ഇനി ഒന്ന് തട്ടുകയാണെങ്കിൽ ഇതിൻ്റെ വൈബ്രേഷൻ കൂടി കൂടി വരും. അപ്പോൾ നമ്മൾ ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നതിന്. അങ്ങനെയാണ് ഒരു വസ്തു ചൂടാവുന്നത്. ഇരുമ്പ് ഡയസിൻ്റെ കാര്യമാണോ പറഞ്ഞത്? ഇരുമ്പ് അങ്ങനെ ചൂടാവുന്നു. ചൂടായി ചൂടായി പുറമേ നിന്ന് എത്രമാത്രം അതിന് ആറ്റങ്ങൾ വന്ന് ഇതിൽ തട്ടുന്നുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ വൈബ്രേഷൻ കൂടും. എന്നുവെച്ചാൽ വൈബ്രേഷൻ കൈനറ്റിക് എനർജി അത് കൂടും. ആ കൂടി കൂടി കൂടി വരുന്നതനുസരിച്ച് നമ്മൾ കൈകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതേ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്നതാണ് നമുക്ക് ചൂടായി അനുഭവപ്പെടുന്നത്. നമ്മുടെ ഈ എന്താണ് വിരൽത്തുമ്പുകളിലെല്ലാം അത് സെൻസ് ചെയ്യാനുള്ള നെർവസ് ഉണ്ട്, ബ്രെയിനിലേക്ക് ഘടിപ്പിച്ചിരിക്കും. അതുകൊണ്ട് നമുക്കത് ചൂടായിട്ടും വേദനയായിട്ടും ഒക്കെ അനുഭവപ്പെടും. ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. ആ ചൂടുള്ള ഒരാറ്റം നമ്മുടെ തൊലിയിലുള്ള ഒരാറ്റമായിട്ടും തട്ടുമ്പോൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ നിന്ന് എനർജി ഇങ്ങോട്ട് ചേർക്കും. എനർജിയുടെ ഒരു സ്വഭാവമാണ്, അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ശരിക്കും ചൂടെന്ന് പറയുന്നത് എന്താണോ, പുറമേ നിന്നൊരു സാധനമല്ല, അതേ വസ്തുവിൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ എൻ്റെ മോളിക്യൂളിൻ്റെ വൈബ്രേഷനാണ്. ആറ്റത്തിൻ്റെ വൈബ്രേഷൻ എന്നും മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ എന്നും പറയും, അതാണ് ചൂടെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇരുമ്പി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടെന്ന് പറയുന്നത് എന്താണ്? ആ ഇരുമ്പിനകത്തുള്ള ഇരുമ്പിൻ്റെ തന്നെ ആറ്റത്തിൻ്റെ എനർജിയാണ്, ഊർജമാണ് നമ്മൾ ചൂടെന്ന് നമ്മൾ. അത് സെൻസ് ചെയ്യാനുള്ള നെർവസ് നമ്മുടെ വിരലിലുള്ളതുകൊണ്ടാണ് നമ്മൾ ചൂടെന്ന് പറഞ്ഞ് കൈവലിക്കുന്നത്, നമ്മുടെ കൈപ്പൊള്ളുന്നത്. നമ്മുടെ വിരലുകളൊക്കെ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ ഇതൊക്കെ അടങ്ങി. അപ്പം അതിനൊരു പ്രത്യേക ആറ്റമിക് ഘടനയുണ്ട്. പുറത്തുനിന്ന് ഊർജം ഇങ്ങോട്ട് വന്ന് ഈ തട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഘടനകളിലൊക്കെ അത് മാറ്റം വരും. അപ്പോഴാണ് കൈ പൊള്ളുന്നത്, ചൂട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇന്ന് ചൂടെന്ന് പറയുന്നതിനെ കുറിച്ച് അങ്ങനെ പഠിപ്പിക്കുന്നതും പഠിക്കുന്നു. അപ്പോൾ അവിടെ രണ്ട് വസ്തുവില്ല. അയസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ. അയസിൽ തന്നെ എനർജിയിൽ വ്യത്യാസം വരും. അത് സീറോ കെൽവിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അതിനോട്ട് അടുത്ത് വരും തോറും നമുക്ക് പിന്നെ ചൂട് അനുഭവപ്പെടത്തില്ല. അമ്മയിലോട്ട് ഉയർന്നു ഉയർന്നു ഉയർന്നു വരുന്നു, മൈനസിൽ നിന്ന് പിന്നെ പ്ലസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ചൂട് അനുഭവപ്പെടാൻ തോന്നും. അതുപോലെ തന്നെ എവിടെയൊക്കെ ചൂട് വരുന്നോ അതുപോലെ തന്നെയാണ് ചൂടെന്ന് പറയുന്നത്. എന്താണ്? ഒരു ആറ്റത്തിൻ്റെ വൈബ്രേഷൻ ചെയ്യുന്ന ആ എനർജിയാണ് ചൂടെന്ന് പറയുന്നത്. അതാണ് ചൂടെന്ന് പറയുന്നത്. അപ്പൊ അത് പുറത്തുനിന്നൊന്നും ഉള്ളതല്ല, പുറത്തുനിന്ന് എനർജി വന്നു. പക്ഷെ ആറ്റമില് എന്ത് ചെയ്തു? ഇപ്പൊ അത് ആറ്റമിൻ്റെ എനർജിയാണ്, ആ ഇരുമ്പിൻ്റെ തന്നെ ആറ്റമിൻ്റെ എനർജിയാണ്. അതാണ് നമുക്ക് കൂടുതലായി അനുഭവപ്പെടുന്നത്. ഇപ്പൊ പഴയ കാലത്ത് ആൾക്കാർക്ക് ഇതൊക്കെ അറിഞ്ഞില്ല. അവർ വിചാരിച്ച എന്താണ്, അഗ്നി എന്ന് പറയുന്ന വേറെ സാധനം, ലോഹം എന്ന് പറയുന്ന വേറെ സാധനമാണ്, രണ്ടിന് താതാത്മ്യം വന്നു. അങ്ങനെ രണ്ട് സാധനമില്ല. അത് അഗ്നിയായിരിക്കുമ്പോഴും അത് എനർജിയാണ്, ലോഹത്തിൽ വന്നാലും അത് എനർജിയാണ്, ആറ്റത്തിലോ മോളിക്യൂളിലോ ഉള്ള എനർജിയാണ്. അത് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറുന്നു എന്നേയുള്ളൂ. എപ്പോഴും അത് എനർജി തന്നെ. അത് ഇങ്ങനെ വൈബ്രേഷണൽ കൈനറ്റിക് എനർജി ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വ്യത്യാസ സ്വഭാവം കൊണ്ട് അത് കൊള്ളിക്കുന്നു എന്നാണ്. നമ്മുടെ ഈ വിരളത്തെ പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ആ എനർജി ഇങ്ങോട്ട് വരുമ്പോൾ ഇത് തകർന്നു, ഇതിന് തകരാറുകൾ സംഭവിക്കുന്നു, പൊള്ളും. അതിനാണ് നമ്മൾ പൊള്ളലെന്ന് വിളിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിപ്പോകുന്നു. അതുകൊണ്ട് ഇത് പിന്നെ പഴയൊരു ധാരണ എന്നുകൊണ്ട് പറയുന്നതാണ്, ഇങ്ങനെ രണ്ട് വസ്തുക്കളുണ്ട്, രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങളാണ്, അത് തമ്മിൽ ഒരു താതാത്മ്യം വരുന്നു എന്നൊക്കെ പറയുന്ന പഴയ രീതിയിലാണ്. വായുദഹതി എന്ന് പറയുന്നു, അയസല്ല പൊള്ളിക്കുന്നത്, പിന്നെന്താ അത് പൊള്ളിക്കുന്നത്? അഗ്നിയാണല്ലോ. ഇത് അയസ് തന്നെ പൊള്ളിക്കുന്നത്. എന്തുകൊണ്ട്? അയസിൻ്റെ അറ്റത്തിലുള്ള വൈബ്രേഷനാണ് പൊള്ളിക്കുന്നത്, അത് തന്നെയാണ് അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സാധാരണ അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഫ്യുവൽ, അത് ഓക്സിജനും കൂടെ ചേർന്ന്, ഹീറ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അഗ്നി ഉണ്ടാവും, വലിയ പുറമേ കാണുന്ന അഗ്നി. അതാണ് ആ അഗ്നിയിലും ഇത് തന്നെയാണ്. അതിനകത്തും അതിൻ്റെ ആറ്റമിൽ വരുന്ന കൈനറ്റിക് എനർജിയാണ്. പിന്നെ അഗ്നിയെ കുറിച്ച് പോലും ശാസ്ത്രം പൂർണ്ണമായും പഠിച്ചിട്ടില്ല, വേറൊരു കാര്യം. ഇന്നത്തെ ഒരറിവ് വെച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയെന്നതിനർത്ഥമില്ല. ഇന്ന് അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. അപ്പോ പഴയ ഒരു ധാരണ വെച്ചാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കും. രണ്ട് വസ്തുക്കളുണ്ട്, അത് രണ്ടും തമ്മിൽ താതാത്മ്യത്തിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ ആണ് പറയുന്നത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ഇന്ന് എങ്ങനെയാണ് അതിനെയൊക്കെ ആൾക്കാർ മനസ്സിലാക്കുന്നത്, പണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് തിരിച്ചറിയും. അഗ്നി എങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഫ്യുവൽ, എണ്ണയോ പെട്രോളോ വിറകോ ഗ്യാസോ എന്തെങ്കിലും, അതും ഒരു ഓക്സിജനും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം, ഉടനെ അവിടെ അഗ്നി ഉണ്ടാവും. അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, പലതും ഉണ്ടാവും. എന്താണ് ജ്വലിക്കുന്ന എന്നുള്ളതനുസരിച്ച് അത് വന്ന് എന്ത് ചെയ്യുന്നു? ഇരുമ്പിൽ തട്ടുന്നു. അപ്പം ഇരുമ്പിൽ പിന്നെ അഗ്നി പോലെയല്ല, ഇരുമ്പെന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇത് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് മെറ്റാലിക് ബോണ്ടെന്ന്. അതുകൊണ്ടാണ് അതങ്ങനെ ഉറച്ചിരിക്കുന്നത്. അഗ്നിയെപ്പോലെ തരളമാകാത്ത അതിൻ്റെ ബോണ്ടിൻ്റെ വ്യത്യാസം, അത് കെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയാം. ഈ ആറ്റംസ് പെട്ടെന്ന് ചൂടാവുന്ന എന്തെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് ഒരുപാട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ചൂടാവുന്നത്. തടി പോലെയല്ല, അതിൻ്റെ അകത്ത് ഫ്രീയുടെ ഇലക്ട്രോൺസ് കുറവാണ്. ഓരോന്നിൻ്റെയും ബോണ്ട് വേറെ വേറെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് ആധുനിക സയൻസിന് ഒരുപാട് അറിവുണ്ട്, ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടിങ്ങനെ എന്താണ് പൊതുവായ ഒരു ധാരണ വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞാണ്. അതുകൊണ്ട് ഈ അധ്യാസം എന്ന് പറയുന്നത് അദ്വൈതികൾ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സമസ്യകളുണ്ട്. അധ്യാസത്തെ സ്വീകരിക്കുന്ന പ്രധാനമായും വരുന്നത് ശുദ്ധമായ ബ്രഹ്മം, ആ ബ്രഹ്മത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല. ബ്രഹ്മം നിർഗുണം നിരാകാരമാണ്, അതിൽ വികാരങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് ചൈതന്യം അന്ധകരണത്തിലേക്ക് എങ്ങനെ വരും? കാരണം അതിൽ നിന്ന് ചൈതന്യം അന്ധകരണത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? അതിനെന്തെങ്കിലും സംഭവിക്കണം. അതിലൊന്നും സംഭവിക്കാതെ അതിൽ നിന്ന് ചൈതന്യം അന്ധകരണത്തിൽ വരത്തില്ല. അപ്പോ പറയും, ശരിക്കും ആത്മാവിൽ നിന്ന് ചൈതന്യം അന്ധകരണത്തിൽ വരുന്നില്ല. ആത്മാവ് എങ്ങനെയാണോ സത്യമായിരിക്കുന്നത്, അതുപോലെ സത്യമായും ചൈതന്യ അന്ധകരണത്തിലേക്ക് വരുന്നില്ല. പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു വരവും പോക്കും ഒരധ്യാസമൊന്നുമില്ല. പിന്നെ എന്താണത്? ആ ആത്മാവിൽ തന്നെ മായ എന്ന് പറയുന്ന ഉപാധി കൊണ്ട് അവിടെ ജ്ഞാനം എന്ന് പറയുന്ന ഒന്ന് അന്ധകരണത്തിലേക്ക് വരികയും അന്ധകരണത്തിൻ്റെ വൃത്തികൾ ആത്മാവിലേക്ക് താതാത്മ്യപ്പെടുകയും ചെയ്യും. അന്ധകരണ വൃത്തി ആത്മാവിൽ, ശുദ്ധമായ ആത്മാവിൽ താതാത്മ്യപ്പെടും. പിന്നെ എന്തുകൊണ്ട്? നിർഗുണമാണ്, താതാത്മ്യപ്പെടത്തില്ല. അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ശുദ്ധമായ ആത്മാവിൽ താതാത്മ്യപ്പെടത്തില്ല. പിന്നെ മായയോട് കൂടിയിരിക്കുന്ന ആ പിന്നെ ആത്മാവിലാണ് ഈ അന്ധകരണ വൃത്തിയുടെ താതാത്മ്യം വരുന്നത്. അപ്പോൾ അന്ധകരണ വൃത്തി, ഇനി കേവലമായ അന്ധകരണ വൃത്തി അവിടെ വരുമില്ല. കാരണം അന്ധകരണ വൃത്തി എന്ന് പറഞ്ഞാൽ ചൈതന്യത്തോടു കൂടിയ അന്ധകരണ വൃത്തിയാണ്. അപ്പോൾ ആത്മാവിൽ നിന്ന് ചൈതന്യം എവിടെ വരണം? അന്ധകരണത്തിൽ വരണം. ആത്മാവിൽ നിന്ന് ചൈതന്യം അന്ധകരണത്തിൽ വരണം. അന്ധകരണം ചൈതന്യവത്താവണം. എന്നിട്ട് ചൈതന്യവത്തായ അഹം വൃത്തി ആത്മാവിലേക്ക് വരണം. അതിന് ശുദ്ധമായ ആത്മാവിന് വരാൻ പറ്റിയില്ല. ശുദ്ധമായ ആത്മാവ് നിസ്സം കാണുന്ന ഒന്നിനോടും ബന്ധമില്ല. അതുകൊണ്ട് സ്വാഭാവികമായ ആത്മാവിന് വേണം വരാൻ. അപ്പൊ അഹം എന്ന് പറയുന്നത് എന്താ? ആത്മാവിനെ അല്ല, പിന്നെ ചൈതന്യത്തോടുകൂടിയ അഹം വൃത്തിയാണ്. അതിൻ്റെ ആധാരമായിട്ടേ ഇരിക്കും എന്ത്? ആത്മാവ്. അപ്പൊ അഹോം നമ്മൾ അറിയുന്നത് അതുകൊണ്ടാണ് അഹോ എന്ന് അറിയുന്നത് ജീവാത്മാവിനെ എന്ന് പറയുന്നത്. യഥാർത്ഥമായ ശുദ്ധമായ ആത്മാവിനെ അഹോ എന്നറിയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു വിനിമയം നടക്കുന്നുണ്ട്. ശുദ്ധമായ ആത്മാവിന്റെ ചൈതന്യം അന്ധകരണത്തിലേക്കും അന്ധകരണ വൃത്തിയോടുകൂടിയ ചൈതന്യം ആത്മാവിലേക്ക് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുന്നു. കൂടിച്ചേരുന്നു എന്നാൽ അത് വാസ്തവമല്ലതാണ്. അപ്പോൾ ഇവിടെ ചോദിക്കും, ഈ അന്ധകരണം എവിടുന്ന് വന്നു? ഏകമായ ആത്മാവ് ബ്രഹ്മാത് മാത്രമാണ് സത്യം. ഇനി അന്ധകരണം എവിടുന്നാ വന്നത്? ഇപ്പൊ മായ, മായയുടെ കാര്യമായ അന്ധകരണമൊക്കെ ഇവിടെ ഉണ്ടായാലേ അധ്യാസം സംഭവിക്കും അല്ലേ? അപ്പൊ അധ്യാസം കൊണ്ട് സംഭവിക്കുന്ന എന്താണ്? അഹം എന്നുള്ള ഒരു ബോധം അത്രേ സംഭവിക്കുന്നുള്ളൂ. മായ കാര്യങ്ങളെല്ലാം എന്തുവരും? ഉണ്ടായിരിക്കണം. ഉണ്ടായാലേ അധ്യാസം സംഭവിക്കും. രണ്ട് വസ്തുക്കൾ വേണം. അന്ധകരണം അസത്യമായിക്കൊള്ളട്ടെ, പക്ഷെ അസത്യമായ ഒരു അന്ധകരണോടെ വേണം, ആത്മാവും വേണം, ശുദ്ധമായ ആത്മാവും വേണം. ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ അധ്യാസം സംഭവിക്കും. രണ്ടും തമ്മിൽ താതാത്മ്യം വരുന്നു. എന്തുകൊണ്ടങ്ങനെ അപ്പോ ഇത് സംഭവിക്കുന്നു? ഇതെങ്ങനെ ഉണ്ടായി? അപ്പോ അന്ധകരണം മായ അല്ലേ? നമ്മുടെ ഈ അനുഭവത്തിന് പറയണം, ഈ അനുഭവം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ രണ്ടുപേരും ചർച്ച ചെയ്യുന്നതാണ് അഹം എന്ന് പറയുന്ന അനുഭവം എങ്ങനെയുണ്ടായി. ഇതിനെ വിശദീകരിക്കുന്നത് താതാത്മ്യ അധ്യാസം കൊണ്ടുണ്ടായി. ഏതൊക്കെ തമ്മിൽ? ആത്മാവും അന്ധകരണവും. അന്ധകരണം എങ്ങനെയുണ്ടായി? മായ കാര്യമായിട്ട് വിശദീകരിക്കുകയാണ്. അപ്പൊ മായ എങ്ങനെയുണ്ടായി? മായ എങ്ങനെയുണ്ടായി? മായ കാര്യമാണ് അന്ധകരണം. മായ എങ്ങനെയുണ്ടായി? അനാദി. മായ അനാദിയാണ്. എന്നുവെച്ചാൽ അതിനൊരു തുടക്കമില്ല. അതുകൊണ്ട് എന്നാ തുടക്കമില്ല, അനാദി. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മായ എങ്ങനെ ഉണ്ടായെന്ന് അറിയത്തില്ല. അപ്പൊ അവസാനം ഉത്തരം എവിടെ ചെന്നേക്കും? അറിവില്ലായ്മയിൽ ചെന്നേക്കും. അതുകൊണ്ടാണല്ലോ അനാദി എന്ന് പറയുന്നത്. നമുക്ക് അറിയാമെങ്കിൽ പറയാമല്ലോ. അറിയില്ല, അറിയില്ല എന്നൊക്കെ സമ്മതിക്കുക നല്ലത്. അപ്പോ ഏകമായ ശുദ്ധമായ ബ്രഹ്മം മാത്രമായിരിക്കെ പിന്നെ മായ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നു, മായ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. മായ എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്, മനസ്സിലായോ? പക്ഷെ ഉള്ളതായിട്ടാണല്ലോ അനുഭവിക്കുന്നത്. ചോദിക്കും, നിങ്ങളില്ലാത്തതെന്ന് പറയുന്നു, അന്ധകരണം ഉള്ളതായിട്ടാണ് അനുഭവിക്കുന്നത്. മനസ്സ്, എന്റെ മനസ്സുണ്ടെന്ന് ഞാൻ പറയും, ഇല്ലാത്ത എങ്ങനെ ഉണ്ടെന്ന് അനുഭവിക്കും. അതനുഭവിക്കുന്നത് ആത്മാവിന്റെ ഉണ്മ മനസ്സിൽ വരുന്നുണ്ടല്ല, മനസ്സ് സ്വയം നിലനിൽക്കുന്നതല്ല. അപ്പൊ പിന്നെ ഈ മനസ്സെന്ന് പറയുന്ന ഈ അനുഭവമോ, അതാണ് ഭ്രാന്തി. അവസാനം എവിടെ ചെന്നിരിക്കും? ഈ മനസ്സെന്ന് പറയുന്ന ഈ അനുഭവം ഒരു ഭ്രാന്തിയാണ് എന്ന് പറയും. ആരുടെ ഭ്രാന്തി? ആരുടെ ഭ്രാന്തി? ശുദ്ധമായ ആത്മാവിന് ഭ്രാന്തി ഉണ്ടാവോ? ഇല്ല. അപ്പൊ ആരാണോ കാണുന്നത് അവന്റെ ഭ്രാന്തി എന്ന് പറയേണ്ടി വരും. കാണുന്ന ആരാണോ? ഞാൻ. ഞാനെന്നാര് പറയുന്നോ? ഞാനാ കാണുന്നത്, എന്റെ ഭ്രാന്തിയാണ് അല്ലേ? ശരി, എന്റെ ഭ്രാന്തിയാണെങ്കിൽ ഞാനെങ്ങനെ ഉണ്ടായി? ഞാനെങ്ങനെ ഉണ്ടായി? ഞാൻ കാണുന്നതാണ് ഇത്, എന്റെ ഭ്രാന്തിയാണ്. അപ്പൊ ഞാനെങ്ങനെ വന്നു? അങ്ങനെ അവൻ പറയും, ഈ ഞാനെന്ന് പറയുന്ന ഇതുപോലെയാണ് ഒരു അനാദിയായ ഭ്രാന്തിയാണ്, ഞാനിത് കണ്ടുകൊണ്ടേയിരിക്കും. ഇതൊക്കെ പിന്നെ എവിടെ കൊണ്ടുവയ്ക്കേണ്ടി വരും? അനാദിയായ ഒരു ഭ്രാന്തിയാണ് ഈ മായ എന്ന് പറയുന്ന, അനാദിയായ ഒരു ഭ്രാന്തിയാണ്. അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, ജന്മജന്മാന്തരം തുറന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഒരിക്കലും ഇതിന്റെ കാരണം ഇന്നതെന്ന് പറഞ്ഞൊരു കാരണത്തിൽ ചെന്നെത്താൻ അദ്വൈതത്തിനും കഴിയത്തില്ല. അപ്പോ ശരി, ഇതൊരു ഭ്രാന്തിയാണ് സംബന്ധിച്ച്, എനിക്ക് ഇപ്പൊ എന്റെ അനുഭവം ഭ്രാന്തിയാണ്, എന്റെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തിയാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇത് ഭ്രാന്തിയാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഭ്രാന്തിയുടെ കാരണം? അതിനുത്തരവില്ല. ഭ്രാന്തി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരവില്ല. ഭ്രാന്തി എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ എന്ത് പറയും? അനാദി, അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാനെന്ന് പറയുന്ന ഈ ഭ്രാന്തി അനാദിയായിട്ടുണ്ട്. അന്ധകരണം എന്ന് പറയുന്ന ഭ്രാന്തിയും അനാദിയായിട്ടുണ്ട്. അപ്പോ ഞാൻ എന്നുള്ള ഈ താതാത്മ്യ അധ്യാസം എങ്ങനെയുണ്ട്? അനാദിയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനാദി മായയും ഇതും കൂടെ ചേർന്നിരിക്കുന്ന അനാദി. അത് വേറൊരു വിഷയം, അത് മറ്റൊന്ന്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇത് പറയുന്നത് എന്താണ്? അനാദിയായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇതിനൊരു സമാനം പറയണ്ടേ? അനാദി അംഗീകരിക്കേണ്ടി. അനാദി എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു കാര്യകാരണ നിയമം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നർത്ഥം. അപ്പോ ഒരു കാര്യം ഇപ്പൊ അംഗീകരിക്കേണ്ടി വരും, ശുദ്ധമായ ബ്രഹ്മം അതല്ല ഈ ഞാൻ. ഞാനെന്ന് പറയുന്ന ഒരു ഭ്രാന്തിയാണ്. ഞാനെന്ന് പറയുന്ന അന്ധകരണമാണോ? അതുമല്ല, രണ്ടും കൂടെ ചേർന്ന ഒരു താതാത്മ്യമാണ്. അത് എന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാദിമായ, അനാദിയായ മായ കൊണ്ട് സംഭവിച്ചു. ഇതാണ് അദ്വൈതികളുടെ സമാധാനം. ചൈതന്യം ഇതെല്ലാം അനാദിയാണ്. ജീവൻ, ഭാവം, ഞാനെന്ന് പറയുന്നു, രണ്ടില്ല ഇവിടെ, ഒന്നേ ഉള്ളൂ, മറ്റൊരു തോന്നല് മാത്രം. രണ്ടെണ്ണം ചേരാനില്ല. മായ എന്ന് പറയുന്ന നമ്മൾ സത്യമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മത്തിന്റെ സത്യത്വമാണ്. മായ എന്ന് പറയുന്ന ഒന്നെന്താണ്? അത് കേവലം സത്യമെന്ന് തോന്നുന്ന ഒന്നാണ്. അടി കവിഞ്ഞത് രണ്ടില്ല അവിടെ. മായ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇന്ദ്രജാലക്കാരൻ്റെ ഇന്ദ്രജാലം പോലെ എന്ന് പറയുന്നത്. ആ ചൈതന്യമുണ്ട്. മായ കാര്യമാണ് ഇതല്ല അഹം, ഞാൻ ജീവൻ മായ കാര്യമാണ്. ഇങ്ങനെ അഹോ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അഭ്യാസമാണ്. പിന്നെ ആത്മാവെന്ന് പറയുകയാണെങ്കിൽ എന്താണ്? എല്ലാ ആത്മാവ് തന്നെ. പിന്നെ അഹം മാത്രമല്ല, അന്ധകരണം എല്ലാം എന്താണ്? ആത്മാവാണ്. എല്ലാ ആത്മാവാണ്. ആത്മാവല്ലാത്ത രണ്ടാമതൊന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ എല്ലാം എന്തായി? മേസിയും കസേരയും ബസ്സും എല്ലാം ആത്മാവാണ്. അത് എങ്ങനെ? അനന്യത്വ യുക്തി അനുസരിച്ച്. അനന്യം എന്നുള്ളതിലേക്ക് എല്ലാ ആത്മാവാണ്. അപ്പൊ അഭ്യാസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ ഈ അനുഭവം, ഈ അനുഭവത്തിനുള്ള ഒരു വിശദീകരണം, ഇതെങ്ങനെയാണ് ഈ അനുഭവം സംഭവിക്കുന്നത്, അത് ഓരോരുത്തരും ഓരോ രീതിയിൽ താർക്കികം പറഞ്ഞു. അഹങ്കാരസ്യാശ്രയോയം മനോമാത്രസ്യ പോയ അദ്വൈതം പറയുന്നു. താതാത്മ്യം സംഭവിക്കുന്നു. ആ താതാത്മ്യം സംഭവിക്കുന്നു ഇതെല്ലാം പറയുന്നത് ഒരു യുക്തിയാണ്. ആ യുക്തിയെ തെളിയിക്കാനായിട്ട് നമുക്കൊരു ദൃഷ്ടാന്തവും കിട്ടത്തില്ല, പ്രയാസവും. ഓരോ ദൃഷ്ടാന്തം എടുത്താലും അതിനൊക്കെ എന്ത് വരും? പോരായ്മകൾ വരും. പ്രസ്ഫടിക ദൃഷ്ടാന്തത്തിൽ പോരായ്മയുണ്ട്. അയോധഹതി അവിടെയുണ്ട് പോരായ്മ. അതൊന്നും പൂർണ്ണമായിട്ടും ആ സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ചില അംശങ്ങളൊക്കെ ഇന്ന് മനസ്സിലാക്കാമെന്ന് പറയുന്നു. അപ്പൊ അതിനൊരു സിദ്ധാന്തമായി അംഗീകരിക്കുക. അദ്വൈതത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് എന്ന് അംഗീകരിക്കുക. അങ്ങനെ അത് പറയുന്നു. ഇപ്പം നമ്മൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു. സുഷുപ്തിയിൽ അധ്യാസം ഇല്ലായിരുന്നല്ലോ. അപ്പോഴാണ് ഒരു തുടക്കം വയ്ക്കുന്നത്. ജാഗ്രതത്തിലൊക്കെ ഇങ്ങനെ വരുന്നു. പക്ഷെ അതിന് മുമ്പ് എന്തായിരുന്നു സുഷുപ്തി? അതിന് മുമ്പ് ജാഗ്രത. അതെവിടേക്ക് പോവും? അനാദിയാവും. നമുക്കിതിനൊക്കെ ഒരു തുടക്കം എവിടെന്നെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അതാണ് ഇവിടെയും പറഞ്ഞല്ലോ. സുഷുപ്തിയിൽ അധ്യാസം ഇല്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എല്ലാം തുടങ്ങും. അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കി തുടങ്ങാം. പക്ഷെ പിറയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിപ്പോവും? അനാദിയാവും. ഭൗതികശാസ്ത്രത്തിന് ഇങ്ങനെ തന്നെയാണ്. ഭൗതികശാസ്ത്രത്തിൽ എന്താ പറയുന്നത്? ബിഗ് ബാങ്ങിൽ നിന്നാണ് തുടങ്ങുന്നത്. ബിഗ് ബാങ് തുടങ്ങുന്നത് എങ്ങനെ അറിയില്ല എന്ന് പറയുന്നു. അതിനൊന്നുമ്പോ ചിന്തിക്കാൻ ഒക്കത്ത, ബിഗ് ബാങ്ങിനെ ചിന്തിക്കാൻ ഒക്കത്ത. ജനന മരണങ്ങൾ, ജനന മരണങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ഒരുപാട് പേര് ജനിക്കുന്നു മരിക്കുന്നു കാണുന്നുണ്ട്. അതെന്താ കുഴപ്പം? പൂർവജന്മോ ഇല്ലാന്നാരും പറഞ്ഞത്? ഒരാൾക്ക് അത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ അവരവരുടെ വിശ്വാസം. ഇല്ലെന്ന് വേറൊരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? വിശ്വസിക്കില്ലെങ്കിൽ വിശ്വസിക്കാം. നമ്മുടെ പൂർവജന്മം ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം അറിയണം. കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു, ഇപ്പൊ ഇന്ന ആളാണ്. നമ്മളറിയുന്നില്ലല്ലോ. പിന്നെ ബാക്കിയുള്ളവരുടെ പൂർവ്വജന്മത്തെ കുറിച്ച് നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. സ്വയം മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഇന്ന ദിവസം ഇന്നടത്ത് മരിച്ച് പിന്നെ ഇന്ന സ്ഥലത്ത് ജനിച്ചു എന്നൊക്കെ അറിയുന്നുണ്ടോ? നമ്മളറിയുന്നില്ല. അത് തന്നെ, എന്തായാലും അറിയില്ല. ഏത് ഉപാധി? എങ്ങനെ ആത്മജ്ഞാനം ഉണ്ടാകുന്നവർക്ക് അറിയാമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞു? കഥകളല്ലേ ബുദ്ധി ആരോടെങ്കിലും പറഞ്ഞ കഥകൾ? ഒരുപാട് ഒരുപാട് ഇവരെ കുറിച്ച് കഥ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഥ എഴുതുന്ന ആൾക്കാർ എല്ലാവരെ കുറിച്ച്. ചിന്തിക്കുന്നവർക്ക് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നവർ ഇങ്ങനെ ആശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, തിയറികൾ അവരുണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനവർക്ക് വേറെ തെളിവൊന്നും വേണ്ട, എന്തെങ്കിലും തെളിവ് വെച്ചിട്ടല്ല, കൽപ്പനകൾ കൽപ്പനകളിലൂടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് തെളിവ് വേണമെന്നില്ല, ആർക്കും ഒന്നും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതേണ്ട, എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്നായിരുന്നു, വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂ? ഞാൻ എഴുതുകയാണ്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ന ആളായിരുന്നു, എനിക്കറിയാം, ഉറപ്പിച്ചെന്ന് പറയാം. വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ഞാൻ വേറൊരാളെ കുറിച്ച് എഴുതുകയാണ്, പൂർവ്വ ജന്മത്തിൽ എന്നായിരുന്നു. അതൊന്നും ആർക്കും ചോദിക്കാം. അതൊക്കെ വിശ്വാസ സിദ്ധാന്തങ്ങളാണ്, വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ വ്യക്തി നിഷ്ഠമായ ഇഷ്ടാനിഷ്ടങ്ങളാണ്. കർക്കിമാർ പറയുന്ന ആത്മാവും മനസ്സും തമ്മിൽ സംയോഗമുണ്ട്, അതിനെ അദ്വൈതി അംഗീകരിക്കുന്നുണ്ട്. ആത്മാവിന് ഒന്നുമായിട്ട് സംയോഗമുണ്ട്. അതൊക്കെ താർക്കികം പറയാം, അതൊന്നും അദ്വൈതി അതിന് തൊടത്തില്ല, അതൊക്കെ അസംബന്ധമെന്നാണ് പറയും. ഇവിടെ ഇവിടെ അദ്വൈതി പറയുന്നു, എന്തൊക്കെന്ന വൃത്തിയാണ് അഹം, ആത്മചൈതന്യമായിട്ട് താതാത്മ്യം വന്ന അഹം എന്നുള്ള ബോധം ഉണ്ടായിരുന്നു. അതൊക്കെ അന്ധകരണത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, മറ്റവർക്കെല്ലാം ആത്മാവിൽ സംഭവിക്കുന്ന കാര്യമാണ്. അഹം എന്ന് പറയുമ്പോൾ ശുദ്ധമായ ആത്മാവിൽ അഹംബോധമില്ല, ആ ആത്മാവിൻ്റെ തന്നെ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം അന്ധകരണത്തിൽ വന്നു, അതെങ്ങനെ വന്നു വെച്ചാൽ അനാദിയായി വന്നിരിക്കുകയാണ്. ആത്മാവിൻ്റെ ചൈതന്യം അന്ധകരണത്തിൽ വന്നത് എങ്ങനെ? അനാദിയാണ്. അപ്പൊ എങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല, അനാദിയായി വന്നിരിക്കുകയാണ്. ഇനി ഈ അന്ധകരണം ആത്മചൈതന്യത്തോടുകൂടിയ ആ അന്ധകരണം, അത് അവിടെ ഇപ്പം ആത്മചൈതന്യം അന്ധകരണം തമ്മിലൊരു താതാത്മ്യം വന്നു, അതാണ് അഹം, അതാണ് അഹം. അത് എങ്ങനെ വന്നു? അതിനുത്തരം പറയേണ്ട ആവശ്യമില്ല, അത് അനാദിയാണ്. ഇതാണ് അദ്വൈത സിദ്ധാന്തം. അനാദി എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി വെച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരമായി. പിന്നെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഇതൊക്കെ അനാദിയാണ്. ഒരുപാട് കിടന്ന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല.